അങ്ങനെ ആദ്യത്തെ അടി നടന്ന ദിവസം തന്നെ അതും നടന്നു. അത് രണ്ടാമതും നടന്നു, മൂന്നാമതും നടന്നു. നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാനും സീമയും കുഞ്ചുവിൻ്റെ തട്ടുകടയിലെ അക്കാലത്തെ ഹിറ്റ് കോമ്പിനേഷനായ കപ്പയും മുട്ടയുമായി മാറുകയായിരുന്നു. ഈ കോംബോ ഒരു എവർഗ്രീൻ ഹിറ്റാവുമെന്ന് കുഞ്ചുവിനെ പോലെ തന്നെ ഞങ്ങളും അടിയുറച്ചു വിശ്വസിച്ചു. അയലത്തെ പെണ്ണിൻ്റെ ഉള്ളിൽ വന്നു പള്ളിപ്പെരുന്നാളു കൂടി, പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ മറന്നിട്ട തൂവാല വാങ്ങി. മാനത്തെ ചന്ദ്രൻ്റെ വീട്ടിൽ ചെന്നു പാതിര കല്യാണം കൊണ്ടാടി, വന്നു പാതിര കല്യാണം കൊണ്ടാടി. അയലത്തെ പെണ്ണിൻ്റെ വന്നു വള്ളിപ്പെരുന്നാളു കൂടി, പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ മറന്നിട്ട തൂവാല വാങ്ങി. അയലത്തെ പെണ്ണിൻ്റെ ഉള്ളിൽ വന്നു പള്ളിപ്പെരുന്നാളു കൂടി, പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ മറന്നിട്ട തൂവാല വാങ്ങി.